പുതിയ സബ്ജക്ട് നമ്മൾ ആദ്യം കേൾക്കുമ്പോ പരിചയമില്ലാത്ത വാക്കുകള്, പിന്നെ പരിചയമില്ലാത്ത ആശയങ്ങള്, അത് ആദ്യം കേൾക്കുമ്പോ ഒരു പ്രയാസം വരും. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് വീണ്ടും കേൾക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നോന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് മനസ്സിലാകുക എന്ന് പറയുന്നത്. കാരണം അത് ഉൾക്കൊള്ളുന്നതിന്റെ വലിയൊരു കാര്യമാണ്. ഉൾക്കൊള്ളുമ്പോഴേ നമ്മൾക്ക് മാനസികമായൊരു മാറ്റം വരത്തുള്ളൂ. ഉൾക്കൊണ്ട മാറ്റം ഉറപ്പായിട്ടും വരും, വന്നേ പറ്റൂ. ഇന്നർ വോയിസ് ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു പോവും. അതതിന്റെ സ്വഭാവമാണ്. കണ്ണു തുറന്നാൽ കാഴ്ചകൾ കാണുന്നത് പോലെ മനസ്സ് തുറന്നാൽ പല കാഴ്ചകളും കാണും. അതുകൊണ്ട് അത് പറയുന്നത് മനസ്സിലാകുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഉൾക്കൊള്ളുന്നു എന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ട് അത് മനസ്സിലായില്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും ഓരോരുത്തരോട്, പ്രത്യേകിച്ച് പൊതുവായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഇരുന്ന് പറയുന്നത് വെറുതെ ആയിപ്പോ. അതുകൊണ്ടൊരു പ്രയോജനം വരും. അതെനിക്കറിയത്തില്ല, ഞാനതും വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടില്ലെന്നേ. നിത്യചൈതന്യ ഈ ഒരു വിഷയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ വിഷയം, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, മാനസിക പ്രശ്നങ്ങളും അത് പൊതുവായ ജനറൽ സൈക്കോളജി വരുന്ന വിഷയങ്ങളാണ്. ജനറൽ സൈക്കോളജി വരുന്ന വിഷയങ്ങൾ സാധാരണ പലരും എഴുതാറുണ്ട്. ഈ നമ്മുടെ ആത്മീയതയും കൂടെ ചേർത്ത് നമ്മളെന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയ സബ്ജക്റ്റാണ് ചർച്ച ചെയ്യുന്നത്. ജനറലായിട്ടുള്ള കാര്യമുണ്ട്. അത് ഞാൻ പറയണമെങ്കിൽ ഞാനത് പഠിക്കണം, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവണം. ആ ഒരു വിഷയം നിത്യേന എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ അധികം അത് വായിച്ചിട്ടില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്ക് എന്നെക്കാളും നല്ലവണ്ണം അത് പറയാൻ പറ്റും. കാരണം പുള്ളിയുടെ വിഷയം സൈക്കോളജിയാണ്. സൈക്കോളജി ആയതുകൊണ്ട് അത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. പക്ഷെ അതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും അതാണല്ലോ സബ്ജക്ട്. പക്ഷെ പഴയ സൈക്കോളജി എന്ന് പറയുന്നത് ഇനി പറയുന്നൊന്നുമല്ല, അതൊക്കെ ഒരുപാട് മാറ്റം വന്നു. പിന്നെ പൊതുവായി പറയുന്നുണ്ടായിരിക്കും, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ട് ധാരാളം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇത് സർവകലാശാലകളിലൊക്കെയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളമുണ്ട്. മാത്രമല്ല ഇന്ന് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഓരോ കമ്പനികളിലും പുറത്തുനിന്ന് ആൾക്കാർ വെച്ച് അവിടുത്തെ ആൾക്കാർ ട്രെയിനിങ് കൊടുക്കും. അത് മാത്രമല്ല ഇപ്പോൾ ഒരാളെ ഇന്റർവ്യൂവിന് ഒരു നല്ലൊരു കമ്പനിയിൽ ഒരാളെ ഇന്റർവ്യൂവിന് എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കോർപ്പറേറ്റ്, പ്രത്യേകിച്ചും വിദേശത്തുള്ള ഇന്ത്യയിലും അങ്ങനെയാണ്, അവരുടെ ഒരു ടെസ്റ്റാണ് ഇമോഷൻ ഇന്റലിജൻസ് ടെസ്റ്റ്. അവരുടെ ടെസ്റ്റ് ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ. അത് നിർബന്ധമാണ്. ഈ രണ്ടും, ഇമോഷൻ ഇന്റലിജൻസും സോഷ്യൽ ഇന്റലിജൻസും, ടെസ്റ്റ് ചെയ്തെടുക്കും. അത് അവർക്കതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ അവർക്ക് ജോലി കൊടുക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഇമോഷൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, ടെസ്റ്റിന് ഉള്ള മെത്തേഡുകൾ വേറെയാണ്. ഈ പറയുന്നതല്ല, ഈ പറയുന്ന ഒന്നും എന്റെ ടെസ്റ്റാണ്. രണ്ടുപേരുണ്ടായിരുന്നു ഇന്റർവ്യൂ, ഒരാൾ നല്ല ഒരു സുന്ദരിയായ ലേഡി, അത് അവര് നേരിട്ട് ചോദിക്കത്തില്ല, പക്ഷെ അവരത് അസസ് ചെയ്യുന്നതിന് അവർക്ക് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് പ്രത്യേകിച്ച് ചില ടേമൊന്നും ഉപയോഗിക്കാതെ, പക്ഷെ ഇതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ മനസ്സിലാവും ഈ സംഭവം നമുക്ക് അറിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ നമുക്ക് പാസ്സായി പോവാം. അല്ലെങ്കിൽ ഇന്ന് ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ മിക്കവാറും എല്ലാ ഇന്റർവ്യൂകളും ഓൺലൈനാണ്, മിക്കവാറും ഇല്ല. അമേരിക്ക ഇരുന്നു കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരുടെ ഇന്റർവ്യൂ ഇവന് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആൻസർ പറയുമ്പോഴത്തേക്ക് അപ്പൊ അവർ മാർക്ക് ചെയ്യണം, എന്റെ ഇമോഷൻ ഇന്റലിജൻസ് ഇത്ര, സോഷ്യൽ അതിൽ ഫെയിലായ പിന്നെ അവൻ എത്ര എന്താണ് അത് പറയും. എന്താണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? നമുക്ക് ജന്മനാ കിട്ടുന്നതാണ് ബുദ്ധി, ഏറെക്കുറെ ജന്മനാണ്. അത് നമുക്ക് കുറച്ചൊക്കെ വർദ്ധിപ്പിക്കാം. നമ്മളിപ്പോ എത്രയൊക്കെ വർദ്ധിപ്പിച്ചാലും ഐൻസ്റ്റൈന്റെ ഇന്റലിജൻസ് നമുക്ക് കിട്ടത്തില്ല. കുറെ ജന്മനാ കിട്ടുന്നു, പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്, നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. സോഷ്യൽ ഇന്റലിജൻസ് അതുപോലെ വളർത്തിയെടുക്കുന്നതാണ്. അപ്പൊ ഇത് വളർത്തിയെടുക്കുന്നതിന് ഇതിനെക്കുറിച്ചുള്ള പഠനവും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. നമ്മൾ നെറ്റിൽ നോക്കിയാൽ കിട്ടും ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് കോഴ്സുകൾ, സോഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന ട്രെയിനിങ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? കാരണം ഇന്നത് ആവശ്യമാണ്. ഇപ്പൊ ഭാവിയിലൊരു കാലത്ത് എല്ലായിടത്തും ഇപ്പൊ നമ്മുടെ അനീശ്വരി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് ആധിപത്യം പറയാം. എല്ലായിടത്തും ഇത് വേണ്ടി വരും. ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇതോടെ പരിഗണിക്കും. അനീഷ് ഇപ്പൊ ഇന്ന് വന്ന ഒരു ചോദ്യമായിട്ടാണ്, ആധുനിക കാലത്ത് ഔദ്യോഗിക രേഖകളിൽ സന്യാസിമാരുടെ തൊഴിൽ എന്തെന്ന് ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ഔദ്യോഗികമായി എങ്ങനെ രേഖപ്പെടുത്തണം എന്നുവെച്ചാൽ, അതിന് ചോദിച്ചത് ശരിയായ ചോദ്യമാണ്. പുതിയ രേഖകളുടെ എന്യൂമറേഷനിലൊക്കെ ഒരു ചോദ്യം ചോദിക്കും, എന്താണ് നിങ്ങളുടെ തൊഴിൽ? എന്നോടും ചോദിച്ചിട്ടുണ്ട്, ഞാൻ രേഖപ്പെടുത്തിയത് സന്യാസം, ഇതാണ് എന്റെ തൊഴിൽ. കൂടുതൽ ചോദ്യം ഒന്നും ചോദിച്ചില്ല, എന്റെ തൊഴിൽ സന്യാസം. അതെന്താണ് ആ തൊഴിലെന്നൊന്നും ചോദിച്ചു, ഞാൻ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ രേഖപ്പെടുത്തി വെക്കാൻ ഒരു കാരണമുണ്ട്. ഞാനിത് രേഖപ്പെടുത്തിയത് പണ്ട് ഇവിടെ ശിവേരിയിലായിരുന്ന സമയത്താണ്. എനിക്ക് ഒന്ന് പാസ്പോർട്ട് എടുത്തപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നതാണ് എന്റെ ഓർമ്മ. പിന്നെ ആധാർ കാർഡ് എടുത്തപ്പോഴും ചോദ്യം വന്നു തോന്നുന്നു, എനിക്ക് വ്യക്തമായ ഓർമ്മ. അങ്ങനെ ചോദിച്ചിടത്തെല്ലാം ഞാൻ എഴുതി വെച്ചത് സന്യാസം എന്നാണ് എഴുതി വെച്ചത്. ഇനി സന്യാസത്തിൽ സംബന്ധിച്ച് അവര് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, സന്യാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാരണം അങ്ങനെ ഒരു തൊഴിലിനെ കുറിച്ച് അധികം ആൾക്കും അറിയത്തില്ലല്ലോ. സന്യാസം എന്നറിയാം, അതൊരു തൊഴിലാണെന്ന് അറിയത്തില്ല. അപ്പൊ സന്യാസം എന്ന് പറയുന്ന ഞാൻ തൊഴിലെന്ന് രേഖപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ കാലത്തില് സന്യാസം എന്ന് പറയുന്ന ഒരു തൊഴിലാണ്, ഒരു പ്രൊഫഷനാണ്, മറ്റേതൊരു തൊഴിലും പോലെ. അതിന് അത്രേ അർത്ഥമുള്ളൂ. അത് പിന്നെ വേണമെങ്കിൽ ഒരു വിശദീകരണം കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. മറ്റേത് തൊഴിലും പോലെ നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ, അതാണ് സന്യാസം. പ്രത്യേകിച്ചും നിങ്ങളൊക്കെ എന്താണ് ഒരു സന്യാസി സംഘത്തിന്റെ അംഗങ്ങളായിരിക്കുന്നവരല്ലെങ്കിൽ ആകാൻ പോകുന്നവരാണ്. അപ്പൊ ഇത് വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കും ഈ ഒരു സംഗതി. ആയിരിക്കുന്നവരും ഞാകാൻ പോകുന്നവരായാലും ശരി, നിങ്ങളുടെ തൊഴിലാണ് സന്യാസം ലീഗലി. മനസ്സിലായോ? ലീഗലി പ്രത്യേകം പറയാൻ കാരണം, ഇപ്പോ നിങ്ങൾ അംഗങ്ങളായിരിക്കുന്നത് ഒരു ട്രസ്റ്റിന്റെയാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യം എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പബ്ലിക് ട്രസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ലൈൻ. ട്രസ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് ട്രസ്റ്റാണ്. ഇത് കോടതികളിലൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇതും കൊണ്ട് കോടതികളൊക്കെ പോയിട്ടുണ്ട്. ഈ കോടതി ചെന്നപ്പോൾ പലപ്പോഴും ഇതിനെ ചാരിറ്റബിൾ ആൻഡ് റിലിജിയസ് ട്രസ്റ്റ് എന്നൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കോടതികളുടെ പല ഓർഡറുകളിലും. ചാരിറ്റബിൾ ആൻഡ് റിലിജിയസ്, 1995 ശിവരി ഇവര് കേസ് നടത്താൻ പോയി. അതായത് ഒരാളൊരു വില്ല് 95 എന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്താണ്, എന്നാലും ഞാനിവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു വില്ല് എഴുതി വെച്ച് ശിവരി മഠത്തിന് വേണ്ടി ഒരാൾ, അനന്തരവാദികൾ അത് കൊടുത്തില്ല, അത് കേസായി, മഠം കേസ് നടത്തി പൊളിഞ്ഞുപോയി. അന്ന് കാര്യമായിട്ട് ആരും, അന്ന് 95 ഇവിടെ ആരാ ഭരിക്കുന്നത്? എന്തായാലും അത് കേസ് പരാജയപ്പെട്ടു. അപ്പൊ അതിന്റെ വിധിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, അടുത്ത് പറയുന്നുണ്ട്. എന്താണ്, രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇതൊരു റിലിജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇവിടുത്തെ ട്രസ്റ്റിന്റെ ഡീഡ് ഉണ്ടാക്കിയത് കോടതിയാണ്. അതിലങ്ങനെ പറയുന്നില്ല, പക്ഷെ പിന്നീട് ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ ട്രസ്റ്റീസ് ഇതിലെ മെമ്പർമാർക്ക് ഇതിന് ലീഗൽ ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ, ബെനിഫിഷ്യറി ഓണർഷിപ്പ് ഇല്ല. അതിന്റെ വ്യത്യാസം മനസ്സിലായ എന്താണ്? അത് തന്നെ പറഞ്ഞത് തന്നെയാണ്, സ്വന്തമാക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല. ഇപ്പോ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു ആശ്രമം ഉണ്ടെങ്കിൽ എന്റെ പേരിലാണെങ്കിൽ എനിക്ക് അതിന്റെ ലീഗൽ ഓണർഷിപ്പ് ഉണ്ട്, ബെനിഫിഷ്യറി ഓണർഷിപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ എനിക്ക് കിട്ടുന്ന എല്ലാ വരുമാനവും എന്റെ ഇഷ്ടം പോലെ ചെലവാക്കാം. മനസ്സിലായോ? പക്ഷേ ഇത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ചാരിറ്റബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇൻകം ടാക്സിൽ നിന്ന് രണ്ട് ഓർഡർ കിട്ടുന്നത്, ഒന്ന് 12A മറ്റൊന്ന് 80G. രണ്ട് ഓർഡർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സസ് ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പണം നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പൊ നമ്മളൊരു പ്രത്യേക നിയമത്തിന്റെ കീഴിൽ വരികയാണ്, നമ്മൾ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ചാരിറ്റിയാണ്, ചാരിറ്റി പർപ്പസിനെ ഉപയോഗിക്കുക. അപ്പോ അവിടെ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. നമ്മൾ അതിനകത്ത് പെട്ടോ, നമ്മൾ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ആശ്രമമുണ്ട്, ഞാൻ രജിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വരുന്ന പണം എനിക്ക് ഇഷ്ടം പോലെ ചിലവാക്കാം, കുഴപ്പമൊന്നും. കൂടുതൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഗവൺമെന്റ് ടാക്സ് കൊടുക്കും, സാധാരണ ടാക്സ് അടയ്ക്കും. പക്ഷെ ട്രസ്റ്റിന് അങ്ങനെയല്ല, എത്ര പണം വന്നാലും ടാക്സ് അടയ്ക്കില്ല. പക്ഷെ അത് ചാരിറ്റബിൾ പർപ്പസിന് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് എന്താണ്, ഈ ട്രസ്റ്റീസ് ഇവിടുത്തെ മെമ്പർമാരെല്ലാം ട്രസ്റ്റീസാണ്, ഇവർക്ക് ലീഗൽ ഓണർഷിപ്പേ ഉള്ളൂ, എന്തില്ല, ബെനിഫിഷ്യറി ഓണർഷിപ്പ് ഇല്ല. എന്ന് വെച്ചാൽ ഇത് ഇവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് ലിമിറ്റുണ്ട്. ആയിരത്തി 1905 എന്തോ രാമകൃഷ്ണ മിഷൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കേസ് വന്നു. അതായത് 1905 സന്യാസിമാരല്ലേ, കാരണം നിങ്ങൾക്ക് ബെനിഫിഷ്യറി ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ട്രസ്റ്റി ട്രസ്റ്റിലെ മെമ്പേഴ്സ് ആയ ട്രസ്റ്റീസാരും ഇതിന്റെ ബെനിഫിഷ്യറി അല്ല, പക്ഷെ ഇവരെല്ലാം റെനൻസിയേറ്റ് ആണ് എന്ന് വെച്ചാൽ ത്യാഗികളാണ്. അപ്പൊ ബെനിഫിഷ്യറി അല്ലെങ്കിൽ എവിടെ ചെലവെങ്ങനെ നടക്കും? എവിടെ നിന്ന് ആരവർക്ക് ചെലവിന് കൊടുക്കും? തൊഴിലിന്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ ആലോചിക്കുന്നു, മനസ്സിലായോ? എവർക്ക് ചെലവ് കിടക്കണ്ടേ ഇവരുടെ? എന്നുവെച്ചാ ആഹാരം, വസ്ത്രം, യാത്ര, പിന്നെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ചെലവുകൾ, ഇതൊക്കെ ആര് വഹിക്കും? ഇങ്ങനെ ഒരു പ്രശ്നം വരും. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ ആ കോടതിയിൽ പറഞ്ഞു, കോടതി സുപ്രീം കോടതിയുടെ വിധിയാണ്, നമ്മുടെ എന്താണ് ഈ സന്യാസിമാരുടെ, ഈ ട്രസ്റ്റിന്റെ അംഗങ്ങളായിട്ടുള്ള സന്യാസിമാര് റിനൺസിയേറ്റ് ആയതുകൊണ്ട്, ത്യാഗികളായതുകൊണ്ട് അവരുടെ പരിമിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയേ ഈ സമ്പത്ത് ചെലവഴിക്കാവൂ, അതുകൊണ്ട് അവര് ബെനിഫിഷ്യറി ആകത്തില്ല. മനസ്സിലായോ? അവരുടെ പരിമിതമായ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാവൂ, കാരണം അവര് ത്യാഗികളാണ്, അതുകൊണ്ട് അവര് ബെനിഫിഷ്യറി, അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ചെലവഴിക്കുക. ഇതേ ഒരു കേസ് തന്നെ തിരുപ്പതി ദേവസ്ഥാനത്തിലും, അവിടെ ഈ പ്രശ്നം വന്നു, അവിടെ ഇതുപോലെ സന്യാസിമാരുണ്ട്, അപ്പോ ട്രസ്റ്റ് അവരുടെ ചെലവ് വഹിക്കുന്നു, അപ്പോ അവിടെയും ഇതേ കോടതി വിധി തന്നെ വന്നു. അപ്പോ ഈ രാമകൃഷ്ണന്റെ കോടതി വിധിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു സന്യാസിയുടെ പേഴ്സണൽ എൻറിച്ച്മെന്റ്, അതിനു വേണ്ടിയിട്ട് ഈ ട്രസ്റ്റിന്റെ സമ്പത്ത് ഉപയോഗിക്കാൻ പാടില്ല. പേഴ്സണൽ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞു സ്വന്തം മാത്രമേ ഉള്ളൂ, പേഴ്സണൽ എൻറിച്ച്മെന്റ്, ആ അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ട്. വ്യക്തിപരമായ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ സ്വത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, പേഴ്സണലായിട്ടുള്ള. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനൊരു വകുപ്പുണ്ട്, അതിനെയാണ് പറയുന്നത് പൊതുവെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അപ്പോ ആ നഷ്ടപ്പെട്ടത്, ട്രസ്റ്റ് നഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 10 വർഷത്തെ തടവ് ശിക്ഷയും പെനാൽറ്റി. ഇത് ഞാൻ പണ്ട് ഈ കേസുമായിട്ട് കടന്നതുകൊണ്ട് അന്ന് പഠിച്ചതാണ്. അതായത് ഐ പി സി, അന്നത്തെ ഐ പി സി 409 ആണ് കുറിച്ച് വെച്ച. ഇന്നത് മാറി, ഇന്ന് ഭാരതീയ ന്യായ സംഹിതയായി. ഐ പി സി 409 അനുസരിച്ച് 10 വർഷത്തെ തുടർന്ന് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അതുവരെ കിട്ടാം. അത് പിന്നെ ജഡ്ജിമാര് സ്വാമിമാരാണ് ചിലപ്പോ പോട്ടെ എന്ന് വിചാരിച്ച. കാരണം ഇയാൾ അല്ല, ഇതിന്റെ ബെനിഫിഷ്യറി പബ്ലിക്കാണ്, അല്ലെങ്കിൽ പറയുന്നു ട്രസ്റ്റിന്റെ ഒബ്ജക്ട്സ്, അതാണ് ഇതിന്റെ ബെനിഫിഷ്യറി. രണ്ടു തരത്തിൽ പറയുന്നത്, ഈ നമ്മുടെ ട്രസ്റ്റിൽ പറയുന്ന ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതാണ് ഇതിന്റെ ബെനിഫിഷ്യറി ട്രസ്റ്റിന്റെ. അതായത് ഇവിടെ പറയുന്നത് ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക, ആശുപത്രി ഉണ്ടാക്കുക, തൊഴിലുണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ട്രസ്റ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറി, അല്ലെങ്കിൽ പബ്ലിക്. അല്ല, ഒരിക്കലും സന്യാസി അങ്ങനെ ബെനിഫിഷ്യറി ആകാൻ പറ്റില്ല. അവർക്ക് ഉള്ള, അവർ ത്യാഗികളെന്നുള്ളതിനേക്ക് അവർക്കുള്ള മെയിന്റനൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ മെയിന്റനൻസ് മാത്രമേ ട്രസ്റ്റിൽ നിന്ന് മെമ്പേഴ്സിന്റെ, പ്രത്യേകിച്ച് ട്രസ്റ്റീസിന്റെ, അത് സന്യാസിമാരായതുകൊണ്ടാണ്. സാധാരണ ഒരു പബ്ലിക് ട്രസ്റ്റിലാണെങ്കിൽ ട്രസ്റ്റികൾക്ക് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റിനും അവകാശം. ഇത് സന്യാസിമാരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് ട്രസ്റ്റീസായ സന്യാസിമാരുടെ മെയിന്റനൻസ്. അപ്പോ ഈ ട്രസ്റ്റീസ് വേറൊരു തൊഴില് എന്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം, തൊഴിലെന്ന് വെച്ചാൽ വരുമാനം ഉണ്ടാക്കുന്നതാണ്, മനസ്സിലായോ? നമ്മൾ തൊഴിലെടുക്കുന്നതിന് വരുമാനത്തിന്, അപ്പൊ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാൻ പാടുമില്ല. ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വരുമാനം എവിടെ പോകും? ട്രസ്റ്റല്ലല്ലോ തൊഴിൽ ചെയ്യുന്നത്. വ്യക്തി എന്റെ തൊഴിൽ ചെയ്യുന്നത്, നിങ്ങളുടെ തൊഴിലല്ലേ. അപ്പൊ വരുമാനം നിങ്ങൾക്കല്ലേ വരുന്നത്. അത് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തൊഴിലല്ല, സർവീസാണ്, സേവനമാണ്. ട്രസ്റ്റിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് തൊഴിലല്ല, സേവനമാണ്. നിങ്ങള് ഗുരുവിന്റെ കർമ്മം പ്രചരിപ്പിക്കുന്നു, ആശുപത്രി നോക്കുന്നു, സ്കൂളും നടത്തുന്നു എന്നൊക്കെ പറയുന്നത് സർവീസാണ്. അത് ശരി. അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്താണ്, നിങ്ങളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആകാൻ പാടില്ല. ട്രസ്റ്റ് എന്ന് പറയുന്നത് വരുമാനം കൂട്ടുന്ന ഒരു സ്ഥാപനമാകാൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങളിൽ നിന്ന് നികുതി വാങ്ങുന്നില്ല. നികുതി വാങ്ങാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പണം ചാരിറ്റിക്ക് ചെലവഴിക്കുന്നോണ്ടാണ്. അത് ചെലവാക്കാനുള്ള പണമാണ്, സമ്പാദിക്കാനുള്ള പണമാണ്. മനസ്സിലായോ? പിന്നെ എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആശുപത്രി തുടങ്ങുന്നു. അപ്പൊ അവിടെ എസ്റ്റാബ്ലിഷ് കെട്ടിടം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണം ചെലവഴിക്കുന്നു. അതൊക്കെ ചാരിറ്റിയിൽ വരും, അതൊന്നും നിങ്ങളുടെ സമ്പാദ്യത്തിൽ വരത്തില്ല. അതും ചാരിറ്റിയുടെ ഭാഗമാണ്. മൊത്തം ചാരിറ്റി എന്നുള്ള രീതിയിൽ ഇത് പോകാൻ പറ്റില്ല. സമ്പാദ്യമില്ല. അപ്പൊ തൊഴിൽ ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരിടമല്ല എന്ത് ട്രസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മെയിന്റനൻസ് നടക്കും, യാത്ര, ആരോഗ്യം, വസ്ത്രം, ഭക്ഷണം, ഇതൊക്കെ. അപ്പോ ഇതിന്റെ ലിമിറ്റിനെ കുറിച്ച് ഒരു ചർച്ച. എനിക്കൊന്ന് രാമകൃഷ്ണ മിഷൻ കേസിലാണ്, എത്രമാത്രം ആകാം. അപ്പൊ അതിന് വന്നത് എന്താണ്, ഇവരെല്ലാം ത്യാഗികളാണ്. ഒരു ത്യാഗിക്ക് എത്ര വേണോ അത്രയും. എന്നുവെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണോ, പരിധി വിട്ടൊന്നും കളിക്കാൻ പറ്റത്തില്ല. പറ്റുകയാണെങ്കിൽ ആരെങ്കിലും രണ്ടുപേര് കോടതിയിൽ പോയി ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആവും, 10 വർഷം അകത്ത് കിടക്കും. മിനിമം റിക്വയർമെന്റ്സ് മാത്രമേ പാടുള്ളൂ, ബാക്കിയെല്ലാവരുടെ സർവീസ്. മെയിന്റനൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പെനാൽറ്റി എന്നൂടെ പറയുന്നുണ്ട്, അതെത്രയാണെന്നും അറിയത്തില്ല. വേറെ പെനാൽറ്റി കൂടെ ഉണ്ട്, എടുത്ത പൈസയൊക്കെ ചിലപ്പോ. അപ്പൊ ഇത് വളരെ നിയമപരമായി എന്താണ്. പിന്നെ നിങ്ങൾക്കിപ്പോ ഒരാളെ സഹായിക്കണോ? ഇപ്പൊ ഒരാൾക്ക് വിശാലാന സ്വാമി സോഹന അടങ്ങുന്നു, എത്ര പണം വേണോ ചികിത്സയ്ക്ക് ചെലവാക്കാൻ എന്നുള്ളത് ചാരിറ്റിയാണ്. ചാരിറ്റിയിൽ ഉൾപ്പെടുത്തി നമുക്ക് എന്ത് വേണോ, പക്ഷെ അതിനൊക്കെ എന്ത് വേണം, അങ്ങനെ ചെയ്യണമെങ്കിൽ അതെല്ലാം ഓഡിറ്റിംഗിന് വിധേയമായിരിക്കും. ഓഡിറ്റിംഗിന് എവിഡൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞ പറയുമ്പോൾ മനസ്സിലാക്കണം. മനസ്സിലായ നിങ്ങളുടെ എത്ര പൈസ എവിടെ ചെലവാക്കിയാലും ട്രസ്റ്റിന്റെ പണമാണോ അത് ഓഡിറ്റിംഗിന് വിധേയമായിരിക്കണം. എന്ന് വെച്ചാ നമ്മുടെ ഓഡിറ്റർ അത് സൈൻ ചെയ്യണം. ചെയ്താൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ആർക്ക് വേണ്ടി നിങ്ങൾ പണം ചെലവാക്കിയാലും ശരി, ചാരിറ്റി എന്നുള്ള വകുപ്പിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഉറങ്ങുന്ന രാവിലെ ചോദ്യം ചോദിച്ചു കൊള്ളാന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കും, ചാരി ഇരിക്കാതെ രാവിലെ ഒരു ചോദ്യം എഴുതി തന്നിട്ടിരുന്ന് ഉറങ്ങുന്നു. ഞാൻ വലിയ കാര്യമായിട്ടിരുന്നു തീരുമാനം കാണിക്കുന്നു. ഇത് കേൾക്കണം, റെക്കോർഡ് ചെയ്തത്. അപ്പോ ഇത് കോടതികളിൽ വന്നിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ പറഞ്ഞ ട്രസ്റ്റീസ് എന്ന് ബെനിഫിഷ്യറി ഓണർഷിപ്പ് ഇല്ല. ലീഗൽ എന്ന് വെച്ചാൽ രേഖകളിലൊക്കെ ഒപ്പിടാം, ഇവിടെ സേവനം ചെയ്യാം, പിന്നെ ചാരിറ്റി ആനുകൂല്യങ്ങളെല്ലാം ഒരു മെമ്പർക്ക് ഒക്കെ സ്വീകരിക്കാം. അത് ഓഡിറ്റർ സൈൻ ചെയ്യണം, കൊടുക്കണം. മനസ്സിലായോ? ഇങ്കം ഒന്നും അതിപ്പോ അതിന് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ ട്രസ്റ്റീസ്, ഒരാൾ ട്രസ്റ്റ് മെമ്പറായി, അയാൾക്ക് പൂർവികന്മാരുടെ സ്വത്ത്, തന്തയെ തള്ളയൊക്കെ സമ്പാദിച്ച സ്വത്തിന് അയാൾ നിന്നും ഓണറാണെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. അത് അയാളുടെ കയ്യിൽ, അയാളുടെ പേരിൽ തന്നെ ഇരിക്കും, വസ്തുവോ ബാങ്കിലോ പണമോ എന്തായാലും ഇരിക്കും. അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ല, കാരണം അയാൾ സമ്പാദിച്ചല്ല, അയാളുണ്ടാവാം. അങ്ങനെ വരാറുണ്ടല്ലോ. ഇപ്പോ ഇയാൾ സന്യാസി ആവുന്നതിന് മുമ്പ് കുറെ പണം സമ്പാദിച്ച് ബാങ്കിലിട്ടിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. കാരണം അത് നേരത്തെ ഉള്ളതാണ്, തുടരുന്നു. പിന്നെ ഇവിടുത്തെ ട്രസ്റ്റിന്റെ നിയമം അനുസരിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ട്രസ്റ്റിനാവുന്നതാണ്. അങ്ങനെ നിയമം ഉണ്ടെങ്കിലും അതിൽ പ്രശ്നം വരുന്നത് അയാളുടെ അവകാശികൾ ആരെങ്കിലും അതിന്റെ അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അത് പിന്നെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് ആകും, പിന്നെ കോടതി തീരുമാനിക്കേണ്ടി വരും അത് ആർക്ക് പോകണമെന്നുള്ളത്. അതാണ് ഈ 95 കേസ് സംഭവിച്ച ആള് ഒരു എന്താണ് ബില്ലെഴുതി വെച്ച് എന്റെ സ്വത്തെല്ലാം സ്വീകരിക്കുന്നു. പക്ഷെ ബന്ധുക്കള് വാദിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എഴുതി വെച്ചാണ്. പിന്നെ ഒരു ബില്ല് എഴുതുമ്പോൾ രണ്ടുപേരും അത് സൈൻ ചെയ്യണം. ഈ സൈൻ ചെയ്ത് രണ്ടുപേരും മരിച്ചുപോയി. അപ്പൊ അവരെ കോടതി വിളിച്ചു വരുത്താൻ നോക്കിയിട്ട് അതിന്റെ സാക്ഷികളൊന്നുമില്ല. എല്ലാം കൂടെ വന്നിട്ട് കോടതി പറഞ്ഞു സ്വീകരിക്കാൻ അവകാശമൊന്നുമില്ല. കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കോടതി വിധി. ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ കേട്ടു വെറുതെ ഉണ്ടെന്ന് പറയും. ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല. പൊന്മന ആയിരിക്കാൻ വഴിയില്ല. അയാളുടെ പേര് നടരാജൻ എന്നാണ് ആ കേസിലെ എതിർകക്ഷിയുടെ പേര്. എന്നുവെച്ചാ ഇതിനുവേണ്ടി കക്ഷി കേസ് നടത്തിയ ആളുടെ പേര്. അപ്പോ ഇങ്ങനെ സ്വത്തുണ്ടെങ്കിൽ പോകുന്ന നിയമം ഉണ്ടെങ്കിലും ഇയാളിപ്പോ ഒരു വില്ലെഴുതി വെക്കുകയാണ് എന്റെ കാലശേഷം ഇന്നാർക്കാണ് എന്നെഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ട്രസ്റ്റിന് കിട്ടാൻ വഴിയില്ല. എന്തായാലും ട്രസ്റ്റിന് വേണമെങ്കിൽ കേസിന് പോകാം. അപ്പൊ ഈ പറഞ്ഞ ഒരു വിധി 95 ഹൈക്കോടതിയുടെ വിധി ഉള്ളതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല. ബില്ലെഴുതി വെച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ ഒരു വിധി വന്ന സ്ഥിതി, അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിലും പിന്നെ ഇനി പ്രശ്നം വരുന്ന എവിടെയാണ്? നിങ്ങൾ ട്രസ്റ്റ് മെമ്പറായതിനു ശേഷം ട്രസ്റ്റിന്റെ അക്കൗണ്ടിലല്ലാതെ നിങ്ങൾ പേഴ്സണലായി ഏതെങ്കിലും ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറന്ന് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ, സ്വന്തം പേരിൽ പണം ഇടുകയാണെങ്കിൽ അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ്. അതിനുശേഷം മുമ്പുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ട്രസ്റ്റിന്റെ നടപടി അനുസരിച്ച് അയാളുടെ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെയാണ്. ഇവിടെ എത്ര പേര് പുറത്താകുമെന്ന് എനിക്കറിയത്തില്ല. പേഴ്സണലായ അക്കൗണ്ട് പാടില്ല, ട്രസ്റ്റിന്റെ അക്കൗണ്ട് അത് തന്നെ. അത് ഒരു അക്കൗണ്ടോ അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടോ അല്ലോ, 10 അക്കൗണ്ടോ. ഇപ്പൊ ഈ സ്വാമി ഒരു ബ്രാഞ്ച് ചെയ്യുകയാണ്, ആ ബ്രാഞ്ചിന്റെ പേരിൽ സ്വാമിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അത് ട്രസ്റ്റിന്റെ അത് ആഡിറ്റർ സമ്മതിച്ചാൽ മതി. ഇങ്ങനെ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിലൂടെ ട്രസ്റ്റിന്റെ അക്കൗണ്ടാണ് ആ അക്കൗണ്ട്. ഓരോ ട്രസ്റ്റിനും ഒരു അക്കൗണ്ടേ പാടുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ എല്ലാം ഓഡിറ്റിങ്ങിന് വിധേയമാണ്, അതിലൂടെ ട്രാൻസാക്ഷൻ നടക്കണം. അല്ല, നിങ്ങൾ ഇനി പേഴ്സണലായി ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നിങ്ങളുടെ പഴയ അക്കൗണ്ടായിരിക്കണം. എപ്പോ നിങ്ങൾ ഇതിന്റെ ട്രസ്റ്റ് മെമ്പർ ആകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തും. അതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ മെമ്പറായിരുന്നുകൊണ്ട് പണം കൊണ്ട് തള്ളാൻ പാടില്ല. അത് തള്ളി അതിന്റെ അടുത്ത് നിങ്ങൾ ട്രസ്റ്റിന്റെ പണം, ഇതൊക്കെ കോടതിയിൽ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ട്രസ്റ്റിന്റെ പണം എടുത്ത് അങ്ങോട്ട് തള്ളുകയാണ്. മനസ്സിലായോ? കാരണം എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇവിടെ ബെനിഫിഷ്യറി ഓണർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലായ സമ്പാദ്യം പാടില്ല. എന്നുവെച്ചാ ഇപ്പൊ പുറത്തു പോകുന്നു, ഒരു പ്രഭാഷണം നടത്തുന്നു, ഒരാൾ ദക്ഷിണായിരുന്നു, അത് വാങ്ങിക്കൊണ്ട് വയ്ക്കുന്നു, മൈതാനത്ത് പോയി പരിപ്പോടെ തിന്നുന്നു, പ്രശ്നമൊന്നുമില്ല. ഇതാരും അറിയാൻ പോകുന്നില്ല. മനസ്സിലായ? ഇതില് കണക്കൊന്നും വരുന്നില്ല. പണം അക്കൗണ്ടിന് വരികയും ദക്ഷിണ വന്നു കഴിഞ്ഞാലും നമ്മൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ അടയ്ക്കും. അതാണ് എന്റെ മര്യാദ. കാരണം പേഴ്സണലായിട്ട് സമ്പാദ്യം പാടില്ലല്ലോ. എങ്ങനെ അതിനാണല്ലോ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. നിങ്ങള് ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പറായി ഇവിടെ സർവീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ രാജി വെച്ച് പുറത്തു പോണേ എന്നെ പോലെ. അല്ല, ഞാൻ സ്വയം പോയില്ലേ, ഞാൻ തിരിച്ചു കയറിയില്ലല്ലോ, എന്നെ ക്ഷണിച്ചായിരുന്നു. എന്തുകൊണ്ട്? എനിക്ക് ട്രസ്റ്റ് ഇല്ല. ഈ ട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാ തിരിച്ചു കയറാത്ത. കാരണം നാളെ വീണ്ടും പുറത്താക്കി, പല കൊണ്ട് പുറത്താക്കി. സ്വാമിയുടെ നേതൃത്വമുള്ള ഭരണം സൂപ്ര അഴീക്കോട് ആണല്ലോ അന്ന്. അതെ, ഈ സുകുമാര അഴീക്കോട് പന്മന ആശ്രമത്തിൽ നിന്ന് എന്നെ ക്ഷണിച്ചത് സ്വാമി ശിവഗിരിയിലേക്ക് വരണം. സ്വാമി പോലെയുള്ള ഒരു ശിവഗിരിയിലാണ് ഇരിക്കേണ്ടത്. ഇവിടത്തെ എന്തായിരിക്കുമ്പോ എന്തോ ഒരു 40 ആയിരുന്നല്ലോ പുള്ളി. എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കുമ്പോ പരസ്യമായിട്ടാണ്. അതിന് സാക്ഷികളൊന്നും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇയാള് വരുന്ന സമയത്ത് നമ്മുടെ ബോധിക സ്വാമിയൊക്കെ ശിവഗിരി ചെയർമാനായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഇദ്ദേഹം ഒപ്പിട്ട ഒരു കത്ത് വന്ന്, എന്താണ്, താങ്കളെ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇതൊന്നും പുള്ളി അറിയുന്നില്ല. അതാണ് അതാണ് പുള്ളി റിസൈൻ ചെയ്ത് പോയത്. അയാള് റിസൈൻ ചെയ്ത് പോയത് അതുകൊണ്ടാണ്. മനസ്സിലായോ? പുള്ളി അറിയാതെ പുള്ളിയുടെ പേര് വെച്ച ആൾക്കാർ കൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ആ പറയുന്ന കാര്യമില്ല. അപ്പോ നിങ്ങൾ ഈ ട്രസ്റ്റിന്റെ മെമ്പറായിരുന്ന് ഇവിടെ സർവീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രസ്റ്റിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ വയസ്സായി, ട്രസ്റ്റ് നിങ്ങളുടെ സംരക്ഷണം നടത്തണം. അതിനുവേണ്ടി നിങ്ങൾ സമ്പാദിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇന്നത് ശരിയാണെന്ന്. കാരണം ഇപ്പൊ ഈ വയസ്സായ സ്വാമിമാരൊക്കെ ഉണ്ട്, അവർക്കെല്ലാം നല്ല കെയറാ കൊടുക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? പണ്ട് നിജാനന്ദ സ്വാമി ആ ഒരു ഡെസ്കിൽ കിടന്ന് കൊഴുത്ത് കിടന്ന് അറിയാം, ഓർമ്മയുണ്ട? ഇന്നങ്ങനെയാണ്? ഇന്ന് ഏതെങ്കിലും സ്വാമി ഇവിടെ അങ്ങനെ കിടക്കുന്നുണ്ടോ? ആശുപത്രിയിൽ നിന്ന് ഡോക്ടറും നേഴ്സും ഒക്കെ ഇവിടെ വന്ന് പരിശോധിക്കുന്നു, ബ്ലഡ് പരിശോധിക്കുന്നു, മറ്റത് പരിശോധിക്കുന്നു, മറിച്ച് എല്ലാ കാര്യവും ചെയ്യുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റിനെ വിശ്വസിച്ചുകൂടാ? അങ്ങനെ അത് ഇവിടുത്തെ പൊളിറ്റിക്സ്. ഞാൻ പൊളിറ്റിക്സിന്റെ കാര്യമല്ല പറയുന്നു. പ്രകാശാന സ്വാമിക്ക് കാര്യമായ സംരക്ഷണം തന്നെ ഇവിടെ കൊടുത്തത്, എല്ലാ സംരക്ഷണം. പിന്നെ ഇവിടെ എന്ത് വന്നാലും കുറെ പേര് ഇതിനെതിരായിട്ട് കേസ് കൊടുക്കാനും ഏത് കാര്യത്തിനും ആൾക്കാരെ ഇളക്കി വിടാനും ഇതിനകത്ത് തന്നെ ചിലരുണ്ട്. അവര് ചെയ്യുന്ന ഇളക്കലാണ് ഇതൊക്കെ, ബോധമില്ലാതെ. ആ എനിക്കറിയത്തില്ല അതല്ല. അതിനകത്തൊന്നും ഞാൻ പ്രകാശാനന്ദ സ്വാമി ആശുപത്രി കൊടുക്കും. ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കണ്ടു ആശുപത്രി. അതെ, അല്ല അത് ഇവിടെ വന്നതിന് ശേഷം. അപ്പൊ പ്രകാശാനന്ദ സ്വാമിക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഈ ട്രസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ പ്രചാരം പുറമേ നടത്തി എന്നുള്ളത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇന്നിപ്പോ ഒരാളും പൈസ സ്വന്തം ഇന്നത്തെ രീതി അനുസരിച്ച് പിന്നെ എന്താണ് ഭാവിയിലും അതിന് മാറ്റം വരാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ ജനങ്ങൾക്കൊക്കെ കൂടുതൽ അവയർനെസ് ഉണ്ട്. ഒരാളെ അങ്ങനെ ഒന്ന് പഴയതുപോലെ ആയിട്ട് എന്താണ് പുറമെ നിന്ന് ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ച് ശാശ്വാൻ സ്വാമി കൊണ്ട് ചെയ്ത പോലെ അത്തരം ക്രൂരമായ പ്രവൃത്തികളൊന്നും ഇന്ന് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ കിടന്ന് പൊഴുത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയാണ് പിന്നെ അടുത്തുകൂടെ കൊണ്ടിട്ടൊക്കെ നോക്കിയത്. ചന്തിയിലൊക്കെ പുഴു വന്നു. അപ്പൊ അങ്ങനെ ഒരു കെയർലെസ്സായ, അല്ലെങ്കിൽ പണ്ട് തന്നോട് ചെയ്ത വിരോധത്തിന് പകരം വീട്ടുക, ഇന്നിപ്പോ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. ഇന്നത്തെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവരും കാര്യമായി നോക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് എന്തിനാ ഒരാൾ പണം സമ്പാദിച്ചു വെക്കുന്നു? അതിന്റെ കാര്യമൊന്നുമില്ല എന്നാണ് ഇന്ന് ഞാൻ ഇന്നത്തെ രീതി അനുസരിച്ച് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വയസ്സാകുമ്പോൾ നോക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ഈ ട്രസ്റ്റിൽ നിന്ന് പുറത്തു പോകാൻ നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ സമ്പാദിച്ച പണം കൊണ്ട് പുറത്തു പോവുക, പ്രശ്നമൊന്നുമില്ല. എത്രയാണോ ഇതുവരെ സമ്പാദിച്ചത് അതുകൊണ്ട് പുറത്തു പോവുക. ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഇവിടുന്നുകൊണ്ട് സമ്പാദിച്ചത് അങ്ങനെ കാര്യം പുള്ളി അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. സമ്പാദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാണ്. അതിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിന് ട്രസ്റ്റൊന്നും ഇടപെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ തൊഴിലെന്ന് പറയുമ്പോൾ ഇതെല്ലാം പരിഗണിക്കണം. നമ്മൾക്ക് സമ്പാദിക്കേണ്ട ഒരു തൊഴിലിന്റെ ആവശ്യമുണ്ട് ഇവിടെ. തൊഴിലെന്ന് വെച്ചാൽ സമ്പാദ്യത്തിനുള്ളതാണ്. അത് ട്രസ്റ്റിന്റെ വരുമാനം. ട്രസ്റ്റിന്റെ വരുമാനം എന്ന് പറയുന്ന ഒരാൾക്ക് കാണിക്കാൻ പറ്റുമോ? ഞാൻ സന്യാസിയാണ്, എന്റെ തൊഴിൽ, എനിക്ക് വരുമാനമില്ല. നിൽ വരുമാനം ചെലവെങ്ങനെ നടക്കും? അത് ട്രസ്റ്റാണ്. അത് നമ്മള് എന്താണോ എഴുതേണ്ടത് സത്യസന്ധമായി എഴുതുക, അതാണ് വേണ്ടത്. കബളിപ്പിക്കാൻ നോക്കരുത്. സത്യസന്ധമായി എഴുതി കഴിഞ്ഞാൽ അതിലൊരു ആര് നോക്കിയാലും ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ആർക്കും അതിനെ റിജക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഏത് കോടതിയിൽ പോയാലും ശരി, ഓണസ്റ്റി വേണം. ഒരു അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. പണ്ട് ഇന്യൂമറേഷൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ചോദിച്ചു, തൊഴിലെന്താണ്? സന്യാസം. വരുമാനം നിൽ എങ്ങനെ ഞാൻ എഴുതി കൊടുത്ത്? ഇവിടെ വെച്ച് നില്ലെന്ന് എഴുതി കൊടുത്ത്. കാരണം ഒന്നുകൊണ്ട് ഞാൻ ട്രസ്റ്റിന്റെ മെമ്പറാണ്. ഇന്നിപ്പോ എന്നോട് തൊഴിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസം എന്ന് പറയും. വരുമാനം എന്തെന്ന് വെച്ചാൽ ഞാൻ നില്ലെന്ന് എഴുതില്ല. കാരണം ഞാൻ റേഷൻ കാർഡും എല്ലായിടത്തും എന്റെ വരുമാനം വെച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു വരുമാനമുണ്ട്. ഞാൻ അങ്ങനെ നില്ലെന്ന് എഴുതുന്നു. പക്ഷെ നിങ്ങൾ ആർക്ക്? ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ അവകാശങ്ങളും എല്ലാ ഉത്തരവാദിത്വങ്ങളും സന്യാസിക്കുന്നുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ സിറ്റിസനാണ്. ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എല്ലാ പൗരൻ ഇന്ത്യയുടെ രാജ്യത്തിന്റെ നിയമവിധേയമായി എല്ലാ അവകാശങ്ങളും എല്ലാ ഉത്തരവാദിത്വങ്ങളും രണ്ടുമുണ്ട്. അത് ട്രസ്റ്റുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്താണ് വാർദ്ധകാല പെൻഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം, തന്നില്ലെങ്കിൽ കോടതി പോവാം. കോടതി തീരുമാനിച്ചിട്ട് തരാൻ പറ്റൂല എന്നുള്ള കാര്യം അത് പരീക്ഷ നോക്കാം എന്നുള്ള കാര്യമാണ്. നിയമം എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്നുള്ളത് മനസ്സിലായോ? അതെനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഒരു ട്രസ്റ്റിലെ പിന്നെ ഒരു മെമ്പർക്ക് വാർദ്ധകാല പെൻഷന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ട്രസ്റ്റിന്റെ ചാരിറ്റിയിൽ പെടുന്നത്, ഇയാളെ സംരക്ഷിക്കേണ്ടത് ട്രസ്റ്റിന്റെ ചാരിറ്റി പെടുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ അയാൾക്ക് എന്തിനാ പെൻഷൻ? സർക്കാരിന്റെ പെൻഷൻ. അതുകൊണ്ട് എന്താണ് അങ്ങനെ നമ്മൾ വാർദ്ധകാല പെൻഷൻ ആവശ്യപ്പെടുന്നത് ധാർമ്മികമല്ല. പക്ഷെ ലീഗലായി അത് പറ്റുമെങ്കിൽ ആവശ്യപ്പെടുകയും അതെനിക്കറിയത്തില്ല. ആ സബ്ജക്ട് കോടതി, അതൊരു കോടതിക്കേ തീരുമാനിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാലും ശരിയാവില്ല, കോടതി തന്നെ തീരുമാനിക്കേണ്ടി വരും. അതാരെങ്കിലും ട്രസ്റ്റ് തന്നെ കോടതിയിൽ പോയിട്ട് ഇവിടെയുള്ളവർക്ക് വാർദ്ധകാല പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കോടതി കൊടുക്കാൻ വിധിച്ചാൽ കിട്ടും. അങ്ങനെ ഒരു വരുമാനം അല്ല, അതൊക്കെ കോടതിയെ തീരുമാനിക്കാൻ പറ്റും. നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റും. പക്ഷെ ഒരു പൗരൻ എന്നുള്ളതിനൊക്കെ അവകാശമുണ്ട്. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പൗരൻ എന്നുള്ളതിനൊക്കെ അവകാശമുണ്ട്. നിങ്ങൾ ട്രസ്റ്റിന്റെ മെമ്പർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ചില കാര്യങ്ങളിൽ നിയന്ത്രണം വന്നത്. ഇവിടെ രണ്ട് സ്വാമി അവർ കിട്ടിയെന്ന് പറയുന്നത് ഏത് സ്വാമിക്ക് വന്ന് അത് ഇത്രയേ ഉള്ളൂ. എഴുതി കൊടുക്കുമ്പം ഒരാള് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാ കിട്ടിയത് തന്നെ. പക്ഷെ ആരെയും അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗൽ ഡിസ്പ്യൂട്ടായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അല്ലെങ്കിൽ അത് കിട്ടിയാ വാങ്ങി അത്ര തന്നെ, അത് കഴിഞ്ഞൊന്നുമില്ല. പക്ഷെ ഇനി അങ്ങനെ ഒരു ഒരാൾക്ക് വാർദ്ധകാല പെൻഷൻ കിട്ടിയെന്നിരിക്കട്ടെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ ട്രസ്റ്റിന്റെ ആനുകൂല്യം പറ്റുന്ന ആളാണെങ്കിൽ ഈ പൈസ ഇയാളുടെ ട്രസ്റ്റിൽ, കാരണം അത് ലീഗലായി വരുന്ന പൈസയാണ്, അയാളുടെ ട്രസ്റ്റിൽ പൈസ വാങ്ങിയിട്ട് അടയ്ക്കണം. അതാണ് ചെലവ് ട്രസ്റ്റിൽ തന്നെ നടക്കുന്നു. അപ്പൊ പിന്നെ ഇയാൾക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ പറ്റില്ല. ആ പണം അയാൾ എന്ത് ചെയ്യണം? ട്രസ്റ്റിന്റെ നിയമം അനുസരിച്ചാണെങ്കിൽ, കാരണം ഒരു ട്രസ്റ്റി എന്ന് പറയുന്നത് അയാള് ഒരു തരത്തിലും ഒരു ബെനിഫിഷ്യറി ആകാൻ പാടില്ല, സ്വന്തമായി പണം സമ്പാദിക്കുന്നവനാകാൻ പാടില്ല. കാരണം അയാളുടെ സർവീസാണ്, തൊഴിലല്ല. ഇപ്പൊ സർവീസിനയാൾക്ക് കൂലി ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചാരിറ്റിയായി ട്രസ്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഇയാള് സർക്കാരിൽ നിന്ന് പൈസ വാങ്ങുന്നു പെൻഷൻ, ഇവിടുത്തെ ആഡിറ്റർക്ക് അത് ആഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂ? ബോർഡ് മെമ്പർ എന്ന് പറയുന്നു, ഇവർക്കല്ലേ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നു, ഇവിടുത്തെ ആഡിറ്റർക്ക് അത് ആഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? എന്തുകൊണ്ട്? ട്രസ്റ്റിന്റെ കണക്കിൽ വരുന്നില്ല അത്. അപ്പൊ അത് ആഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആഡിറ്റബിൾ അല്ലാത്ത ഒരു പൈസയാണ്. ആഡിറ്റബിൾ അല്ലാത്ത പൈസ നിങ്ങൾക്ക് ലീഗലായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ദക്ഷിണ ആഡിറ്റബിൾ ആണോ? അല്ല. പക്ഷെ നമ്മൾ ലീഗലായല്ല കൈകാര്യം ചെയ്യുന്നു. നിങ്ങൾ ക്യു ആർ കോഡ് കാണിച്ചിട്ട് ദക്ഷിണ വാങ്ങിക്കുകയാണെങ്കിൽ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ പോകണം. അത് അങ്ങനെ ഇപ്പം ദക്ഷിണ വാങ്ങിക്കാം, പിച്ചക്കാർ വരെ വാങ്ങുന്നുണ്ട്. സ്വാമിക്ക് കിട്ടിയ ദക്ഷിണയൊക്കെ സ്വാമിയുടെ ഒരു പുതിയ അക്കൗണ്ടിലിട്ട് പിന്നീട് വസ്തു വാങ്ങിച്ചു. ആ പൈസ പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് അങ്ങനെ ഇടാൻ പാടില്ല. പിന്നെ അതാരും ചോദ്യം ചെയ്യുന്നില്ല. അത് ഒരു അതൊരു പ്രധാനമായ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ ഈ ട്രസ്റ്റ് മെമ്പേഴ്സിന് ആർക്കും തന്നെ ട്രസ്റ്റ് ഇല്ല. ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇവര് സ്വന്തമായി സമ്പാദിക്കുന്നു. നാളെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സമ്പാദിക്കുന്നു. അപ്പോ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രസ്റ്റിൽ നിന്ന് പുറത്തു പോകണം. അല്ല, ഇവിടെ നിന്ന് സമ്പാദിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ല, ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ വ്യവഹാരം വന്നത്. ട്രസ്റ്റ് ഇല്ലാഞ്ഞുകൊണ്ടാണ് വ്യവഹാരങ്ങൾ വന്നത്. അപ്പൊ അദ്ദേഹം പിന്നെ സമ്പാദിക്കാനും ശ്രമിച്ചല്ലോ, കാരണം ആവശ്യമായല്ലോ ട്രസ്റ്റിന് വേണ്ടി. അല്ല, ഈ വ്യവഹാരങ്ങൾ വരിക എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റേ ട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യമാണ്. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് ഉണ്ട്, ഞാൻ ട്രസ്റ്റിന്റെ മെമ്പറാണ്, ഇവിടുത്തെ മിസ് മാനേജ്മെന്റ്. മനസ്സിലായോ? ഞാനും പോയി പണം പിരിക്കാൻ പോയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ തന്നെ. പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് പണം പിരിച്ചിട്ടുണ്ട്. അത് തന്നെ. അപ്പോ നിങ്ങളെയൊക്കെ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അകത്തായാൽ പിന്നെ എന്തും ചെയ്യാൻ പാടില്ല. ട്രസ്റ്റിൽ നിന്ന് പുറത്തായാൽ പിന്നെ എന്തും ചെയ്യാം. പിന്നെ ട്രസ്റ്റിന്റെ ഒരു നിയമവും ബാധകമാണ്. പേഴ്സണൽ അക്കൗണ്ട് ഒക്കെ പുറത്താകുമ്പോൾ വരും ആൾക്കാർക്ക്, സ്വാഭാവികമാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പിന്നെ ട്രസ്റ്റ് കയറി പറ്റരുത്. പിന്നെ ട്രസ്റ്റ് കയറി പറ്റരുത്. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് പുറത്തു പോകണം. കയ്യിലിരിക്കുന്നതും പിടിച്ചുകൊണ്ട് നേരെ പുറത്തു പോകണം. ഇത് ഇതിനെ അലങ്കോലമാക്കരുത്. അതിപ്പോ അക്കാര്യത്തിലെ ചില മാനേജർമാര് ബാങ്കിന്റെ മാനേജർമാര് വേറെ നിർബന്ധം പിടിക്കും, അത് നോമിനി ആയിട്ട് ട്രസ്റ്റ് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ അതേസമയം നമുക്ക് നമുക്ക് പരിചയമുള്ള ഒരു മാനേജരാണ്, ആശ്രമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരു ബാങ്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു പേഴ്സണൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ട്രസ്റ്റിനെ നോമിനിയായിട്ട് വെക്കാൻ തയ്യാറാവും. പക്ഷെ പൊതുവെ ഉള്ള മാനേജർമാർ പലരും ട്രസ്റ്റിനെ നോമിനിയാക്കാൻ സമ്മതിക്കത്തില്ല. അവർ ഒരേ ഒരു വ്യക്തിയെ ആക്കാൻ പറ്റുള്ളൂ. പന്മനാശ്രമത്തിൽ ഒരാൾ വന്ന് ഒരു അക്കൗണ്ട് തുടങ്ങി, അക്കൗണ്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൂടെ പോയി. അപ്പോ അയാൾ പറഞ്ഞു ഞാൻ പിന്നെ നോമിനി ആയിട്ട് ട്രസ്റ്റിനെ വയ്ക്കുന്നു. അപ്പൊ ബാങ്ക് മാനേജർ പറഞ്ഞു പറ്റില്ല, നിങ്ങൾക്ക് നോമിനി ആക്കണമെങ്കിൽ ഒരു പേഴ്സണേ പറ്റും. എന്റെ മുമ്പ് വെച്ചാ പറഞ്ഞു. പിന്നെ അയാൾ വേറെ ഒരു വ്യക്തിയെ നോമിനി ആയിട്ട് വെച്ച്. പക്ഷെ ചിലരത് സമ്മതിക്കുകയും ചെയ്തു. അതൊക്കെ മാനേജർമാരുടെ തീരുമാനമാണ്. അതാണ് ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു നോമിനി വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ അക്കൗണ്ടിന് അയാൾ അവകാശിയാകുന്നില്ല. ഈ നോമിനി എന്ന് പറയുന്നത് എന്തിനെന്നറിയാമോ? ബാങ്കിന്റെ നിയമം നോമിനി വെച്ചിരിക്കുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ പണം എടുത്ത് അതിന്റെ അവകാശികൾ ആരൊക്കെയെന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോമിനി. അതാണ് നിയമം, അല്ലാതെ നോമിനിക്ക് പണം എടുക്കാനല്ല. ഈ പറയുന്ന ആദ്യം മനസ്സിലാവില്ലേ? അങ്ങനെ നിയമമില്ലാന്ന്. അതായത് ഞാനിവിടെ ഒരു സ്വാമിയുടെ പേരിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു അപ്പറഞ്ഞ ട്രസ്റ്റിലേക്ക് തന്നെ പോകുന്നു. ട്രസ്റ്റിൽ പോവുകയല്ല, സ്വാമിയുടെ പണം ഇവിടുത്തെ ഒരു സ്വാമിയെ നോമിനിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ കുടുംബക്കാരുണ്ടല്ലോ, ആരെങ്കിലും സ്വാമിയുടെ കാലശേഷം പറയുകയാണ് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമിനി ഈ പണം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇടപാടുകൾ ചെയ്യണം, അല്ല അയാൾക്ക് വേറെ ഒരു റോളും ഇല്ല. ട്രസ്റ്റിലും വരത്തിലും ഒരിടത്തും പോകത്തില്ല. അല്ല, ഇനി സ്വാമിയുടെ പണം സ്വാമിക്ക് ട്രസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്വാമി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിയറായ വ്യക്തമായ ഒരു വില്ല് തയ്യാറാക്കി അതിന്റെ നിയമം അനുസരിച്ച് അത് ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ പോയി അതിന്റെ രജിസ്റ്റർ ചെയ്യണം. എഴുതി വെച്ചാൽ പോരാ, രജിസ്റ്റർ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി വെക്കുകയും പിന്നെ സ്വാമി എഴുതുന്ന വില്ല് സ്വാമിയുടെ കയ്യിൽ ഇരുന്നാൽ പോരാ, എഴുതി വെക്കുന്ന വില്ല് നേരെ ഇവിടെ കൊണ്ട് കൊടുക്കുകയും വേണം. എന്നുവെച്ചാൽ സ്വാമി തട്ടിപ്പോയാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, താമസിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന് ബാങ്കിൽ ഹാജരാക്കിയിട്ട് ഈ പണം ഇങ്ങ് മാറ്റണം. താമസിച്ചു പോയാൽ അത് നടക്കില്ല. എത്ര പെട്ടെന്ന് ബില്ല് ഹാജരാക്കി പണം മാറ്റിയോ, കാരണം മറ്റവർ വളർന്നു വരുന്നുമ്പേ, മറ്റവർ വളർന്നു വന്നാൽ പ്രശ്നമാകും, അവർ ബില്ലും ചോദ്യം ചെയ്യും. അതാണ് ഈ 1995 കേസിൽ ശിവരിക്ക് പറ്റിയത്. അത് തന്നെ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബില്ലെഴുതി വെക്കണം ട്രസ്റ്റിന്റെ പേരിൽ, എന്നിട്ട് ആ ബില്ല് ട്രസ്റ്റിന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ഇയാള് തട്ടിപ്പോയാൽ പിറ്റേ ദിവസം ബില്ലുമായിട്ട് സെക്രട്ടറി ബാങ്കിൽ പോകണം, പെട്ടെന്ന് ഇത് മാറ്റണം. അതുകൊണ്ടല്ലേ പറയുന്നത്. ഇവിടെ ഇവിടെ ഏത് കാര്യത്തെ കുറിച്ച് ആർക്കെങ്കിലും ബോധ്യമുള്ളു? അത് അങ്ങനെ ആ അനീഷിന് ബോധ്യമുണ്ട്. നോമിനി എന്ന് പറയുന്നത് ഈ സംഗതികള് ഈ കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന അതിന് വേണ്ടി മാത്രമാണ് നോമിനി വെക്കുന്നത്. അയാളുടെ ജോലി എന്ന് പറയുന്നത് യഥാർത്ഥ അവകാശിയെ കണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇനി ആരും ഇതിനു വേണ്ടിയിട്ട് അവകാശമായിട്ട് ആരും ഉന്നയിക്കുന്നില്ല, ഒരു ആളും അവകാശമായിട്ട് വന്നില്ല. വന്നില്ലെങ്കിൽ പിന്നെ അത് കോംപ്ലിക്കേറ്റ് ആകും. എന്ന് വെച്ചാൽ നോമിനിക്ക് കൈവശപ്പെടുത്താനും പറ്റില്ല. അപ്പോ ഈ പണമെന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ അക്കൗണ്ടിൽ കിടക്കും, റിസർവ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക്. കാരണം നമ്മുടെ ബാങ്കിന് വരും, ബാങ്ക് റിസർവ് ബാങ്കിന്റെ ഓരോ വർഷവും ഇങ്ങനെയുള്ള പണം അങ്ങോട്ടും മാറ്റും, അവിടെ കിടക്കും. അവിടെ കിടന്നു കഴിഞ്ഞാൽ കാലാകാലം കിടക്കും. എന്തെങ്കിലും ആരെങ്കിലും അവകാശം അത് എന്റെ ശരിയായ രേഖകളുമായിട്ട് റിസർവ് ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും, ഇവിടെ കുറെ പണം കിടപ്പുണ്ട്, ആരെങ്കിലും അവകാശികളുണ്ടെങ്കിൽ വരണം. നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവകാശികൾ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പണം കിട്ടും, എത്ര വർഷം കഴിഞ്ഞാലും ശരി. പിന്നെ അതാണ് എന്റെ വഴി. ഈ ബാങ്കിലൊക്കെ ബാങ്കിൽ തന്നെ പിന്നെ ഒത്തിരി പണം കിടപ്പുണ്ടെന്നാ പറയുന്നത്, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ റിസർവ് ബാങ്ക് കിടക്കുന്ന. അല്ലാതെ ആ ബാങ്കാരെ ചോദിക്കത്തില്ലേ? റിസർവ് ബാങ്കിൽ അത് അയക്കണം, അത് റിസർവ് ബാങ്കിന്റെ കസ്റ്റഡിയിലാവും. അത് ആദ്യം ഈ ബാങ്ക് വരും, പിന്നെ റിസർവ് ബാങ്കിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ട്രസ്റ്റ് അല്ലാതെ വരുമ്പോഴത്തേക്ക് നോമിനിക്ക് തന്നെ പോകത്തില്ലേ? പോകില്ല എന്നാ പറയുന്നത്. ഇതൊരു പറഞ്ഞൊന്ന് മനസ്സിലായി. വ്യവഹാരത്തിന്റെ വേറൊരു നിയമം അല്ലല്ല, എല്ലായിടത്തും നിങ്ങളുടെ പേഴ്സണലായ അക്കൗണ്ടില് ഒരു നോമിനിയെ വെച്ച് കഴിഞ്ഞാൽ ആരായാലും ശരി, നോമിനിക്ക് അതിന് അവകാശമില്ല, കൈകാര്യം ചെയ്യാനുള്ള അവകാശമുള്ളൂ, പണം എടുക്കാനുള്ള അവകാശമില്ല. നോമിനി എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. എന്ത്, ഈ പണത്തിന്റെ അവകാശം കണ്ടെത്തി അവർക്ക് കൊടുക്കാനാണ്. പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കായിട്ട് കൊടുക്കും. അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ നിയമം. നാളെ നിയമം മാറുമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് പണം ബാങ്കിലുണ്ട്. നമുക്ക് ഈ പണം, കുറച്ച് പണമുണ്ട്, അത് കാലശേഷം എന്താണ്, കാലശേഷം ഈ ട്രസ്റ്റിന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു വില്ലെഴുതി ആ വില്ല് ട്രസ്റ്റ് കൊടുത്തിട്ട് ഞാൻ തട്ടിപ്പോകുന്നതിന്റെ പിറ്റേ ദിവസം ഇത് പോയി പൈസ എടുത്തോളാനും പറയും. കാരണം ഇവിടെ ഇരിക്കുന്ന ബോധമുള്ളവൻ ഒരിക്കലും ഇതിന്റെ സ്ഥാനത്ത് വരത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ റിസർവ് ബാങ്കിൽ കിടക്കും. അത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റിസർവ് ബാങ്കിന് ഈ പണം അവര് എന്നും നമുക്ക് അവകാശപ്പെടാം, അതങ്ങനെ കിടക്കും എന്നുള്ളതേ ഉള്ളൂ. ബില്ല് നിങ്ങളുടെ കൈ വെച്ചാ പറ്റില്ല. ബില്ലെഴുതി കഴിഞ്ഞാ ആർക്കാണോ ബില്ലെഴുതുന്ന ആളുടെ കയ്യില് ബില്ല് കൊടുക്കണം. എന്താണെന്നറിയാമോ? എന്താണ് ബില്ലിന്റെ ഇത് കോപ്പി കൊടുത്തു? കോപ്പി അല്ല കൊടുക്കുന്ന, ബില്ല് കൊടുക്കണം. പറയുന്നതിന് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാണ്, നേരെ മനസ്സിലാക്കിയാണ്. അതായത് ഇപ്പൊ സ്വാമിയുടെ കയ്യിൽ ബില്ല് ഇരുന്നെന്ന് വെച്ചോ, ഇപ്പൊ സ്വാമി എഴുതി വെച്ചിരുന്ന ട്രസ്റ്റിന്, ട്രസ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ട്രസ്റ്റിന് ഈ പണം വേണമെങ്കിൽ ട്രസ്റ്റിന്റെ കയ്യിൽ ബില്ല് വേണം. സ്വാമിയുടെ ബില്ല് എഴുതി സ്വാമി എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു, ട്രസ്റ്റിന് അതറിയാൻ പറ്റിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ എല്ലാം തപ്പി നോക്കി എവിടെയെങ്കിലും ബില്ല് കണ്ടുപിടിക്കണം. ആ ആരെങ്കിലും ഇത് നമുക്ക് വില്ലുണ്ടെങ്കിൽ വേറെ ആർക്കും ഇത് ഡിമാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ബില്ല് ട്രസ്റ്റിന് കൊടുക്കണം. കൊടുക്കുക മാത്രം, അവിടെ ഇരിക്കുന്ന ആ വ്യക്തിയെ ബോധവൽക്കരിക്കുകയും വേണം. അല്ലെങ്കിൽ ഇത് പൊതുവായി നിങ്ങളുടെ ബോർഡിലോ പൊതുയോഗത്തിലോ ഈ വിഷയം ചർച്ച ചെയ്യണം. അത് ഞാൻ പറഞ്ഞായിട്ടല്ല, ആഡിറ്ററോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ഒരു ലീഗൽ ആയിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് വ്യക്തമായ രീതിയിൽ എല്ലാരും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഞാനിത് ഇങ്ങനെയുള്ള വായിച്ചുള്ള അറിവാണ്, എന്റെ അറിവ് പൂർണ്ണമായിരിക്കണമെന്നില്ല. അതിന് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാൻ കാണും. അതുകൊണ്ട് ഒന്നുകിൽ ആഡിറ്ററല്ല, ഇതിന്റെ ലീഗൽ അഡ്വൈസ് തരാൻ പറ്റിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടുവന്ന് ഇത്തരം കാര്യങ്ങൾ ട്രസ്റ്റിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും ബോധവൽക്കരിക്കും. ട്രസ്റ്റ് ബോർഡ് മെമ്പർമാർ അറിഞ്ഞാലും പോരാ ഇത്തരം കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും അതിനെക്കുറിച്ച് ബോധമുള്ളവരായി. ഒരാളും പേഴ്സണലായ അക്കൗണ്ട് പാടില്ല. ഇതുവരെ ഇങ്ങനൊരു കാര്യം ജനറൽ ബോഡിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പറയണം. ഇതിന്റെ നിയമവശങ്ങൾ അറിയാവുന്ന ഇതിന്റെ നോക്ക്, രാമകൃഷ്ണ മിഷന്റെ കേസ്, തിരുപ്പതി ട്രസ്റ്റിന്റെ കേസ്, ഇങ്ങനെ പല കേസുകളിലും ഈ വിഷയങ്ങൾ ചർച്ചയായിട്ടുള്ളതാണ്. നമുക്ക് എന്താണ് നമ്മുടെ അവകാശം, ലീഗലായിട്ടേ ഉള്ളൂ, ബെനിഫിഷ്യറി ആയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ പലതവണ കോടതി വിധികളിലൂടെ അത് വന്നതാണ്. അത് വന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് ബോധമുള്ള ഒരാള്, ചിലപ്പോൾ ഒരു വക്കീലിനോട് ചോദിച്ചാൽ അയാൾക്കും അറിയില്ലായിരിക്കും, അയാൾ പഠിക്കണം, അയാൾ പഠിച്ചിട്ട് പറയേണ്ടി വരും. നമ്മൾ ഈ കേസും മുഴക്കമൊക്കെ ഇത് വന്ന സമയത്ത് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എന്താണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ചെറിയ ധാരണയുണ്ടായത്. ഇത് പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്കിതിന്റെ ആവശ്യമുണ്ടെന്നു ഞാൻ ഇപ്പൊ ഇതൊന്നും നോക്കാറുണ്ട്. ഇന്നിപ്പോ അനീഷ് ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് എനിക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ലീഗലായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനം, പിന്നെ ഇതിലെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഈ ട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിന്, ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരേ ഒരു വഴിയോ, ഒരേ ഒരു വഴി എന്താണ്? സത്യസന്ധത വാങ്ങാത്ത ജന്മം ഇത് നിങ്ങൾ എത്ര കാലം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാ? അത് എന്നേ പറയുന്നു ഗ്രൂപ്പുകളില്ലാതാവുന്നുണ്ടോ? എലക്ഷൻ ഇല്ലാതാക്കാൻ പറ്റുമോ? എലക്ഷൻ എലക്ഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടയാളമായി. അത് മോശം കാര്യമല്ല. എലക്ഷൻ എന്ന് പറയുന്നത് വേണ്ടതാണ്. കാരണം ഒരു സ്ഥാപനം, പ്രത്യേകിച്ച് ഒരു ട്രസ്റ്റ്, അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ വേണം അവിടെ കാര്യങ്ങളെ തീരുമാനിക്കേണ്ടത്, ഭരണാധികാരികളൊക്കെ തെരഞ്ഞെടുക്കേണ്ടത് ലീഗലായിട്ട്. പക്ഷെ അതിനകത്തൊരു ധാർമ്മികത കൂടെ ചേർക്കണം. എന്താണ് ധാർമ്മികത എന്ന് പറയുന്നത്? ആ കറക്റ്റ്, സോഷ്യൽ ഇന്റലിജൻസ് കൂടെ വേണം. ഉണ്ടോ? ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ടെങ്കിലും ഈ മെമ്പേഴ്സിന് സോഷ്യൽ ഇന്റലിജൻസ് കൂടെ വേണം. അതിലൂടെ വേണം, അതാണ് അതിന്റെ ധാർമ്മികത. അതിലൂടെ ആൾക്കാരെ തീരുമാനിച്ചിട്ട് ലീഗലായി തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പൊ അവിടെ ഒരു തരത്തിലും കോൺഫ്ലിക്ട് വരത്തില്ല, എല്ലാം കോംപ്രമൈസിൽ പോകും. അതുകൊണ്ട് നമ്മൾ ഈ സോഷ്യൽ ഇന്റലിജൻസ് അത് മനസ്സിലാക്കണം. അതിലൂടെ കാര്യങ്ങൾ ശരിയാക്കുക, അതേ ഉള്ളൂ ഒരു വഴി. ഈ പ്രശ്നം പ്രധാനമായും ഇത് സൈക്കോളജിക്കലായിട്ടാണ് പരിചയം. മറ്റും വരും, മനസ്സിലായോ? എന്നാലും അടിസ്ഥാനപരമായി ഈ സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിലൂടെ ആൾക്കാരെ ബോധവൽക്കരിച്ചിട്ട് ലീഗലായ നടപടിക്രമങ്ങൾ പാലിക്കുകയും വേണം, ഉള്ളിൽ കോംപ്രമൈസിലൂടെ കാര്യങ്ങൾ നടത്തുകയും വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഗ്രൂപ്പുകൾ ഇല്ലാതാകത്തുള്ളൂ. അല്ല, ഇലക്ഷൻ ദോഷമുള്ള കാര്യമില്ല, ഇലക്ഷൻ വേണ്ടതാണ്. പക്ഷെ അത് കോംപ്രമൈസിലൂടെ ആയിരിക്കും. ഈ ജംബൂക ബുദ്ധിയിലൂടെ അല്ല നടത്തേണ്ടത്. ജംബൂക ബുദ്ധി എന്ന് പറഞ്ഞാൽ കുർക്കന്റെ ബുദ്ധി. ഇത് ഓരോരുത്തരും കുർക്കന്റെ ബുദ്ധി ഉപയോഗിക്കുന്നു, മനസ്സിലായോ? അങ്ങനെ ഓരോരുത്തരും കുറുക്കന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരുത്തനും നേരെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ട്രസ്റ്റും ഉണ്ടാകത്തില്ല. അല്ല, ഇന്നിപ്പോ ഈ നടക്കുന്ന കാര്യങ്ങളാണ് നടക്കേണ്ടതെങ്കിൽ വേറെ ഒന്നും നടക്കത്തില്ല. അത് ഞാൻ സമ്മതിച്ചു. ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് നടക്കേണ്ടതെങ്കിൽ ഓരോരുത്തരും കുറുക്കന്മാരായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുക, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അല്ല, ഇതിന് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ മാറും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഓരോരുത്തരും ചിന്തിക്കുകയാണ് ഇവിടെ ഒരുത്തനും ശരിയല്ല, അതുകൊണ്ട് ഞാൻ ശരിയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകും. അത്രേ ഉള്ളൂ. ഇവിടെ ഒരുത്തനും ശരിയല്ല, അതുകൊണ്ട് ഞാനും ശരിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ പോകും. അല്ല, ഒരുത്തനും ശരിയായില്ലെങ്കിലും എനിക്ക് ശരിയാവണമെന്ന് ഒരുത്തൻ ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും, ഓരോരുത്തരും ചിന്തിക്കും, എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ശരിയാകാം. മറ്റിപ്പോ എന്താണ് വിശാലാനന്ദ സ്വാമി പറഞ്ഞില്ലേ, എന്താണ് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും ശരി, ഇത് സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്ത നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യത്തിനും എന്താണ് സെൽഫ് മോട്ടിവേഷൻ ഇല്ല, എന്നാൽ ഈ കുറുക്കന്റെ ബുദ്ധിക്ക് ഉണ്ട്. താൻ ഇത് സെൽഫ് മോട്ടിവേറ്റഡ് ആകേണ്ട കാര്യമാണ്. സ്വയം ഉള്ളിൽ നിന്ന് തോന്നി ഇത് ഇങ്ങനെയല്ല പോകേണ്ടത്, ഇതാണ് ഇതിന്റെ ശരിയായ വഴിയെന്ന് സ്വയം വഴി തെരഞ്ഞെടുക്കുന്ന മോട്ടിവേഷൻ വേറൊരാളുണ്ടാക്കുന്നതല്ല, വേറൊരാൾ ഉണ്ടാക്കി തരാൻ പറ്റില്ല, സ്വയം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഒരാൾക്കെങ്കിലും ഉണ്ടായാൽ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തുവരും? മാറ്റം വരും. അതാണ് ഇതിന്റെ ഒരു പരിഹാരം. അതുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ തൊഴിലെന്ന് പറയുന്നത് വരുമാനം ഉണ്ടാകുന്ന തൊഴിലല്ല. നമ്മുടെ തൊഴിലെന്ന് പറയുന്നത് സന്യാസമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞു തന്നെയാണ്. സന്യാസി എന്ന് വെച്ചാൽ എന്താണ്? ത്യാഗി, സേവനം ചെയ്യുന്നു, സമൂഹത്തെ സേവിക്കുന്നവനാണ് സന്യാസി. അത് തന്നെയാണ് ഇന്നത്തെ ആധുനികമായ നിയമം അനുസരിച്ചും പറയുന്ന അത് തന്നെ. ഗുരു പണ്ട് പറഞ്ഞത് തന്നെ, അന്ന് നിയമമൊന്നും ഇല്ലായിരുന്നു, ഒന്ന് ഭരണഘടനയില്ല, ജനാധിപത്യമില്ല, ഇല്ലാത്ത സമയത്ത് ഗുരു പറഞ്ഞത് തന്നെയാണ്. ഇന്ന് ഈ ഭരണഘടനയുള്ള സമയത്തും പറയുന്നത്, കോടതി വിധികളും പറയുന്നത് അത് തന്നെയാണ്. സന്യാസി, ത്യാഗി, പരോപകാരി എന്നാ പറഞ്ഞു. ആ ഒരു കാഴ്ചപ്പാടിന് സന്യാസിമാര് ജീവിക്കുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ സ്വയം ഉണ്ടാവും. അപ്പൊ ഇവിടെ സന്യാസം എടുത്ത് പോട്ടെ, മെമ്പറായതിനു ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആശ്രമങ്ങൾ ഉണ്ടാക്കുക, ഭൂമി വാങ്ങിക്കുക, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവര് ട്രസ്റ്റിന് സറണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോകണം. ഈ ഒരു നിലപാട് പൊതുവായി സ്വീകരിക്കും. ആദ്യം ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന് വേണ്ടിയിട്ട് അതൊക്കെ പിന്നെ കോടതിയിൽ പോവുക, നടപടികൾ നടത്തിയെടുക്കുക എന്നൊക്കെ പറയാന്നുള്ളതല്ലാതെ അത്ര പ്രാക്ടിക്കലായ കാര്യമില്ല. ഇവർക്ക് സ്വയം ചെയ്യാന്നുള്ള കാര്യം ഇതാണ്. ആരെങ്കിലും അങ്ങനെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവർ പുറത്തു പോകും. ട്രസ്റ്റിന്റെ അനുമതിയോടുകൂടി ആരെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ ട്രസ്റ്റ് ബോർഡിന് മുഴുവൻ കോടതി കയറ്റണം. കാരണം എന്താ, ട്രസ്റ്റ് ബോർഡിന് അങ്ങനെ ഒരു അനുവാദം കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല. വിവരമില്ലാത്ത കുറെ വിവര ദോഷികൾ കയറിയിരുന്നു കൊണ്ട് അത് വേറെ ഒന്നും നിങ്ങൾക്ക് ബോധമില്ല. അതായത് ട്രസ്റ്റിൽ ഒരു വകുപ്പുണ്ടെന്നു വെച്ചു കഴിഞ്ഞാൽ, ഈ ട്രസ്റ്റിലെ ഒരു മെമ്പർക്ക് വേറൊരു ട്രസ്റ്റിന് അതും സമാനമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വേറൊരു ട്രസ്റ്റില് ഈ ട്രസ്റ്റിന്റെ അനുവാദത്തോടുകൂടി എന്താണ് ഞാൻ പറയുന്നു പൂർത്തിയാകും, വിവരക്കേട് പറയാതെ എന്നെ പറയാൻ സമ്മതിക്കില്ല, പോട്ടെ, വിവരക്കേടുകൂടെ അതിന്റെ ഇടയ്ക്ക് ഇവിടുത്തെ ഈ ട്രസ്റ്റിന്റെ നിയമം ഇതാണ്, മനസ്സിലായോ? ഇതേ ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റൊരു ട്രസ്റ്റില് ഈ ട്രസ്റ്റ് ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി മറ്റൊരു ട്രസ്റ്റിൽ ഇയാൾക്ക് പ്രവർത്തിക്കാം എന്നൊരു വകുപ്പ് നമ്മുടെ ഇതിനകത്തുണ്ട്. അല്ല, സ്വന്തമായി സമ്പാദിക്കാവുന്നില്ല, മറ്റു ട്രസ്റ്റായിരിക്കും. അതനുസരിച്ചിട്ടാണ് ഇവിടത്തെ മെമ്പർമാർക്ക് മരുത്വാമലയിലെ ട്രസ്റ്റിൽ അംഗത്വം കൊടുക്കാൻ പറ്റിയത്. ഇത്രയേ ഉള്ളൂ, അല്ലാതൊന്നും ഒരാൾ ട്രസ്റ്റിക്ക് സമ്പാദിക്കാനുള്ള അവകാശമാണ്. ട്രസ്റ്റ് സ്കീം നിങ്ങൾ മെമ്പേഴ്സ് എല്ലാം കൃത്യമായി വായിച്ചു പഠിക്കണം, കൃത്യമായി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പറയും. അത് പറ്റും, വേറെ നിങ്ങൾക്ക് അംഗമായിരിക്കാൻ പറ്റും. ഏതിലെങ്കിലും ഭാരവാഹി ആകണമെങ്കിൽ, മനസ്സിലായോ, ഇതേ ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉള്ളതിലേ ആകാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് എസ് എൻ ഡി പി യോഗത്തിന് ഭാരവാഹിയാകാൻ പറ്റും. എസ് എൻ ഡി പി യോഗത്തിന്റെ ഭാരവാഹിയാകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്ക്, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, എസ് എൻ ഡി പി യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ല, ഈ അത് പ്രാക്ടിക്കലായി എങ്ങനെയെന്നുള്ളതല്ല, അവരുടെ ബയലോയിൽ എഴുതിയിരിക്കുന്നു, മനസ്സിലായോ? എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ബയലോയിൽ എഴുതിയിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ബയലോയിൽ എഴുതിയിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളാണെങ്കിൽ ഈ ട്രസ്റ്റിലെ ഒരു മെമ്പർക്ക് ഇവിടത്തെ ട്രസ്റ്റിന്റെ അനുവാദം ഉണ്ടെങ്കിൽ അതല്ല അംഗമായ ഏത് ട്രസ്റ്റായാലും. കാരണം അത് ഫസ്റ്റ് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതാണ് ഒന്ന്, മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും ട്രസ്റ്റിൽ അംഗമാവാൻ പറ്റത്തില്ല. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു ഒന്ന് പറഞ്ഞിട്ടുള്ള ട്രസ്റ്റിലെ അംഗമാവാൻ പറ്റും, അല്ലാത്തതിൽ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ഏത് വന്നാലും ഫസ്റ്റിൽ ഇത് വരണം, ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ഫസ്റ്റിൽ വരണം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്നോ ഇവിടുത്തെ ട്രസ്റ്റ് സമ്മതിക്കണം. പക്ഷെ അവര് തൊളിയിച്ചിട്ട് വേണ്ടി അങ്ങോട്ട് ചെന്നാ മതി, അവിടെ അടുപ്പിക്കത്തില്ലല്ലോ. ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, അതിന്റെയും ടോപ്പിലിരുന്ന എങ്ങനെയായിരിക്കും സൂപ്പറായിരിക്കുന്നത്, നടക്കത്തില്ല. വലിയ സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരിക്കലും നടക്കില്ല, അവിടെ എങ്ങും അടുപ്പിക്കത്തില്ല. അതൊരു വേറെ ആളുണ്ട് അവിടെ. അതുകൊണ്ട് ഇതിനെ കുറിച്ചൊരു പൊതുവായ ധാരണ വേണം. അപ്പൊ എന്താണ് ഇത് ഉറങ്ങിയല്ലോ, എന്താണ് അപ്പൊ സന്യാസിയുടെ തൊഴില്? അല്ല, നിങ്ങളുടെ തൊഴിൽ എന്താ? സന്യാസം. ശരി, അപ്പൊ ഉറങ്ങില്ല. വരുമാനം എന്താ? ഇല്ല വരുമാനം. ഇതാണ് നിയമപരമായിട്ട് ഇത് രേഖപ്പെടുത്തി എവിടെ വെച്ചാലും നിങ്ങൾക്ക് ഏത് കോടതി പോയാലും ശരി. അപ്പൊ പണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേ ഇവിടെ ഒരു എനുമറേഷൻ വന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ച് എന്താണ് മതം? അപ്പൊ ഞാൻ എഴുതി എന്താണ് മാനവ മതം എന്നോ സർവ മതം എന്നോ എന്തോ ഒരു പുതിയ മതം ഞാൻ പേരെഴുതി. ഹിന്ദു മതം ഒന്നും എഴുതിയില്ല. അപ്പൊ ആ എന്യൂമറേഷൻ ഒന്നൊരു അധ്യാപകനാണ് പറഞ്ഞു, ഇങ്ങനെ ഒരു മതം ഞങ്ങളുടെ ലിസ്റ്റിലില്ലല്ലേ. അവർ നിങ്ങളുടെ ലിസ്റ്റ് വേണ്ട, ഞാൻ ഇതേ എഴുതുന്നുള്ളൂ. ഇവിടെ താഴെ മുറിയിൽ വെച്ചാണ്. അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പിന്നെ അത് ബാക്കി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ സമാധാനം പറഞ്ഞോളൂ. ശരി, അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ നിയമപരമായിട്ട് അങ്ങനെ ഒരു മതം ഇല്ല ഇവിടെ. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇങ്ങനെ എന്തെങ്കിലും എഴുതാൻ പറ്റും. ഞാനിതൊന്നും എഴുതിയില്ല. ഞാൻ എനിക്കൊന്ന് മാനവ മതമൊന്നും അങ്ങനെ എന്തോന്ന് എഴുതിയത്. അത് സർവമതമൊന്നും എന്തോ ഒന്നും എഴുതി. എന്തായാലും ഇതിലൊന്നും പെടരുത്. ഉദ്ദേശം ഇതാണ് എനി മനുഷ്യന് ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. അയാളെ എതിർത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് എഴുതത്തുള്ളൂ. അത് നമ്മുടെ റൈറ്റാണ്. അത് ശരിയല്ലെങ്കിൽ ഇത് മേളിൽ പോയതിനു ശേഷം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മുമ്പ് ചെല്ലുമ്പോഴത്തേക്ക് അവര് പറയണം ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോകും. നമ്മൾ പറയുന്നതാണ് എന്റെ മതം. കാരണം എന്തുകൊണ്ട്? നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇവിടുത്തെ ഒരു പൗരന് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. അപ്പൊ ഞാൻ എന്റെ മതം സർവമതമെന്നോ ഏകമതമെന്നോ ഒരു മതമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. ഇതിനെ കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് എഴുതി വെച്ചത്. ഈ വന്നവൻ അധ്യാപകനാണെങ്കിലും അവന് ഇതിനെ കുറിച്ചൊന്നും വിവരമില്ല. മനസ്സിലായോ? നമുക്കൊരു സാമാന്യ ബോധം. ഹിന്ദുമതം, ബുദ്ധമതം, നമുക്ക് അത് കൃത്യമായി നിയമപരമായിട്ട് പറഞ്ഞിരിക്കുന്ന മതങ്ങളാണ്. അപ്പം പറയാത്തൊരു മതത്തെ അതിനകത്ത് ഉൾപ്പെടുത്താൻ കരുതില്ല. മതമില്ലെന്ന് എഴുതാം. ഇപ്പൊ ഇവിടെ മാനവ മതം നിലവിൽ നിയമപ്രകാരമുള്ള മതം അല്ലല്ലോ. അല്ല അല്ല, പക്ഷെ എന്റെ മതം അതാണ്. എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. നിയമവിരുദ്ധമാണ് സ്വാമി. ആരെ ഒന്ന് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കോടതിയിൽ പോകുന്നത്. എന്റെ എന്റെ മതം അല്ല. ഞാൻ പറയും, മാനവമതം എന്ന് പറയുന്നത് നാരായണ ഗുരുവിന്റെ മതമാണ്. അതാണ് ഞാൻ രേഖപ്പെടുത്തിയത്. ഇല്ലെന്ന് പറയാൻ നമ്മുടെ ഭരണഘടനയെ പറ്റത്തില്ല. ഇതുപോലെ വിവരമില്ലാത്ത അധ്യാപകന്മാരും വിവരമില്ലാത്ത സ്വാമിമാരും പറയും. നമ്മുടെ ഭരണഘടന അനുസരിച്ച് പറയാൻ പറ്റില്ല. ധൈര്യമായിട്ട് എഴുതണം. എന്താണ് എന്റെ മതം? മാനവ മതമാണ്. ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു പൗരന്റെ സ്വാതന്ത്ര്യമാണ്. ഇത് ഇത് എന്റെ മതമാണ്. അത് അതിനൊന്നും ഭരണഘടനയിൽ നമുക്ക് സ്വാതന്ത്ര്യമാണ്. അങ്ങനെ അല്ല, അവരവർക്ക് ഇഷ്ടമുള്ള മതം ഉപയോഗിക്കാം. പ്രത്യേകിച്ചൊരു മതത്തെ ഭരണഘടന ഇന്ത്യയുടെ, ഇപ്പൊ അമേരിക്ക, അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. ആ ഭരണഘടനയിൽ അംഗീകരിച്ചിരിക്കുന്ന മതം അമേരിക്കയുടെ മതമായി പറഞ്ഞിരിക്കുന്ന ക്രിസ്തു മതം. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ മതമായി ഒരു മതവും പറഞ്ഞിട്ടില്ല. മതേതരം എന്ന് പറഞ്ഞില്ല. പിന്നീട് ഇന്ദിരാഗാന്ധി ചേരത്തെയാണ്. ഒരു മതമൊന്നും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ചൊരു മതം പറഞ്ഞിട്ടില്ല. ഒരു മതവും പറയാതിരുന്നപ്പോഴത്തേക്ക് പിന്നീട് ഒരു ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി സെക്കുലറിസം എടുത്തു ചേർത്തു. അതെന്താണെന്ന് ഇന്ന് വരെ സുപ്രീം കോടതിക്ക് പോലും അത് നിർവചിക്കാനും പറ്റിയിട്ടില്ല. എന്താണ് ഈ സെക്കുലറിസം? അത് തർക്കമുള്ള വിഷയമാണ്. എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്നതാണോ എല്ലാ മതത്തെയും പുറന്തള്ളുന്നതാണോ ഒരു വലിയൊരു ചർച്ച അതിനകത്തുണ്ട്. രണ്ടു തരത്തിലും വരാം. എന്താണ്? ഒന്നുകിൽ എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം, അല്ലെങ്കിൽ എല്ലാ മതത്തെയും പുറന്തള്ളുന്നതായിരിക്കും. ആ അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സോഷ്യലിസം ഇത് ഏത് ഇത് എവിടുന്ന് കിട്ടി ഇത് ഓരോരോ വീട്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടന സമാധാന മുന്നിൽ നിന്ന് എല്ലാവർക്കും നമ്മുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മന്ത്രിസഭാ തീരുമാനത്തിലോ നമ്മുടെ ഏതെങ്കിലും കോടതികളിലോ ഇന്ത്യയുടെ എക്കോണമി മിക്സഡ് എക്കോണമി ആണെന്നുള്ള ഒരു ഔദ്യോഗികമായ രേഖയില്ല. മനസ്സിലായോ? പിന്നെ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ക്യാപിറ്റലിസമാണോ അതോ സോഷ്യലിസമാണോ? അപ്പോ ഒരു ചർച്ചയ്ക്ക് വരുമ്പോ എന്താണ് ശരിക്കും ക്യാപിറ്റലിസം എന്ന് പറയാൻ പറ്റില്ല. എന്നായിരുന്നു ശരിക്കും സോഷ്യലിസം ആണെങ്കിൽ എന്ത് വേണ്ടി വരും? അറിയില്ലെങ്കിൽ എന്തായിരിക്കും? അറിവില്ലാത്ത പറയുന്നത് സോഷ്യലിസം ആണെങ്കിൽ എന്ത് വേണ്ടി വരും? എല്ലാവർക്കും അങ്ങനെ സോഷ്യലിസം ആണെങ്കിൽ എല്ലാം ദേശസാൽക്കരിക്കും, എല്ലാം പൊതുമേഖലയിൽ വരണം. മനസ്സിലായോ? ക്യാപിറ്റലിസം ആണെങ്കിലോ എല്ലാം വ്യക്തിഗതമാവും, എല്ലാവർക്കും സ്വകാര്യത എന്ന് വെച്ചാൽ പൊതുമേഖലയുടെ ആവശ്യമില്ല, എല്ലാം സ്വകാര്യത. അപ്പോ ഇവിടെ എന്ന് പറയുമ്പോ എന്താണ്, സ്വകാര്യ മേഖലയുണ്ട് പൊതുമേഖലയുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇത് കൊണ്ടുവരുന്ന ഇതിനെ ആദ്യകാലത്ത് പറഞ്ഞിരുന്ന നെഹ്റൂവിയൻ സോഷ്യലിസം. അപ്പോ ഇങ്ങനെ ഒരു ആശയം ആദ്യം കൊണ്ടുവരുന്നത് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നെഹ്റു കൊണ്ടുവന്നതാണ്. പിന്നെ അതിനെ മിക്സഡ് എക്കോണമി എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്കോണമി ഒന്നുമില്ല. ഒരു കാലത്ത് നെഹ്റൂവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ ചർച്ചകൾ വരുമ്പോ അങ്ങനെ പറയും എന്നുള്ളതല്ലാതെ അത് പ്രത്യേകിച്ചൊരു പദ്ധതിയൊന്നുമല്ല. ഇന്ത്യയിൽ പൊതുമേഖലയെ അനുവദിക്കും, സ്വകാര്യ മേഖലയെ അനുവദിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ വേറെ എന്താണ്, ഒരുപാട് സംസാരിച്ചപ്പോ മരുന്ന് എന്താ ഗുണം ചെയ്തു, അതിനൊരു താങ്ക്സ് പറഞ്ഞേക്കാം. അനീഷിന്റെ മരുന്നും ഗുണം ചെയ്തു, ഞാനീഷിന് പ്രയാസപ്പെട്ടു, കഫം എല്ലാം അരിഞ്ഞു പോയി. അതായത് ഞാനിവിടെ വന്നത് ഏത് ആഴ്ചയായിരുന്നു? ഞാൻ എന്നാ ഇവിടെ വന്നത്? വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഒരു ആശുപത്രി പോയാലും 5 ദിവസം കൊണ്ട് മാറും. ഇവരുടെ രണ്ടു ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ടും 5 ദിവസം കൊണ്ട് മാറും. തുല്യ ഫലം. ഇപ്പോഴും ഉണ്ട് ചെറിയൊരു പ്രശ്നം. എന്നാ പരിപാടി നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണമദഃ പൂർണ്ണമിദം.